ഉരുവായി ഉരുവായി നിന്നിടുന്നു എന്ന് രണ്ടു ഗുണം എന്തിനാ പറഞ്ഞത്? ഒരു വസ്തുസ്വരൂപമൊന്നും മഹത്വം എന്നൊക്കെയുള്ള അർത്ഥം, വിപുലം വലിയ എന്നൊക്കെയുള്ള രണ്ടർത്ഥത്തിനാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ആനാ ഉള്ള ഗുരുവായി ഗുരുവായി നിന്ന് പല വ്യാഖ്യാതാക്കളെയും കുഴകിയിട്ടുണ്ടായി. ഗുരു ഗുരു എന്ന് രണ്ടോണം പറഞ്ഞത് ഒരേ ശബ്ദ പുനരുക്തി ദോഷം വരും, ഒരേ ശബ്ദ ആവർത്തിച്ച പക്ഷെ അർത്ഥ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ ദോഷം വരും. പിന്നെ സലില രസാദി, അതും പലർക്കും സംശയം ഉണ്ടാക്കുന്ന കാര്യമാണ്. സലിലം ജലം രസം ഇങ്ങനെ എന്തുകൊണ്ട് എടുത്തു പറഞ്ഞു? കാരണം സൃഷ്ടിയെ കുറിച്ച് പറയുമ്പോൾ ആകാശം മുതലാകത്തുള്ളൂ, ആകാശം വായു ജലം അങ്ങനെയാണ്, അഗ്നി. പക്ഷെ ചില സ്ഥലത്ത് ഇങ്ങനെയും പറയാറുണ്ട് ജലം തുടങ്ങി. കാരണം ആകാശം എന്ന് പറയുന്നത് അമൂർത്തമായ ഒന്നാണ് എന്ന് വെച്ചാൽ നമുക്ക് ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ ആകാശം ഒരു പദാർത്ഥമാണോ എന്നുള്ള കാര്യത്തിലും തർക്കമാണ്. ഗ്രീക്ക് ചിന്തയിലും മറ്റും ആകാശത്തെ ഒരു പദാർത്ഥമായി സ്വീകരിക്കുന്നത്, ഇവിടെ ആകാശം ഒരു പദാർത്ഥമാണെന്ന് പറയും. ഇവിടെയും ചർവാകന്മാര് അതിനെ സ്വീകരിക്കുന്നില്ല, പലരും സ്വീകരിക്കുന്നില്ല. നാല് ഭൂതങ്ങളെ സ്വീകരിക്കുന്നു. പിന്നെ വായുവിന്റെ കാര്യം വന്നു കഴിഞ്ഞാൽ പൊതുവെ എല്ലാവരും സ്വീകരിക്കുന്നത് വായു പ്രത്യക്ഷമല്ലെന്നാണ്. വായുവിന്റെ ഗുണസ്പർശമാണ്, അതുകൊണ്ട് അനുമാനിക്കുന്ന ഒന്നാണ്. എന്നാൽ ചിലർ പറയും അത് പ്രത്യക്ഷമാണെന്നും പറയും, സ്പർശരൂപത്തിൽ പ്രത്യക്ഷമാണെന്നും പറയും. എന്തായാലും അത് രണ്ടും വിവാദമുള്ള സംഗതികളാണ്. അതുകൊണ്ടാണ് ജലം മുതൽ പറഞ്ഞത്, ജലം ഒരു പ്രത്യക്ഷമാണ്. ജലം പ്രത്യക്ഷമാണ്, അതിന്റെ രസവും പ്രത്യക്ഷമാണ്. വായു പ്രത്യക്ഷമല്ല, സ്പർശം പ്രത്യക്ഷമാണ്. ഇനി പഴയകാലത്ത് വേദത്തിലും മറ്റും സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ പലയിടത്തും ജലം മുതലാണ് തുടക്കം പറയുന്നത്. ആദ്യത്തെ സൃഷ്ടി ജലമാണ് അങ്ങനെയും പറയുന്നത്. അന്നത്തെ ചിന്തകൾ, അതിന് ഇന്നത്തെ കാലത്ത് അതിനൊന്നും വലിയ പ്രസക്തി. പിന്നെ അതിലെല്ലാം ഉപരിയായിട്ട് മറ്റൊരു കാര്യമുള്ളത് കവിതയാണ്. ഈ കവിത എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ പ്രാസം പോലെയുള്ള കാര്യങ്ങൾ അതും ശ്രദ്ധിക്കുന്നു. സലില രസാദി ഉലക് അവിടെയൊക്കെ എല്ലാ ഒന്നാണ്. അതുകൊണ്ട് ആ പ്രാസോപിക്കാനും പറ്റിയ ഒരു പദം ചേർക്കും. അർത്ഥത്തിന് കുഴപ്പമില്ലെങ്കിൽ അത് പ്രശ്നമൊന്നുമില്ല. പഴയകാലത്ത് എഴുത്ത് സാമഗ്രികൾ കുറവായിരുന്നു, എഴുതാൻ വലിയ ബുദ്ധിമുട്ട് വരുന്നു. എഴുതുന്ന ആൾക്കാരെ തന്നെ പ്രത്യേകം കണ്ട ആൾക്കാരെ കൂലി കൊടുത്ത് എഴുതിക്കുന്നു, അത് ചെലവുള്ള കാര്യമാണ്. എഴുതുന്നെന്തിലാ? പഴയകാലത്ത് പലകയിലെഴുതുന്നു, ഓലയിൽ എഴുതുന്നു, നാരായണൻ കൊണ്ട് എഴുതുന്നു, നിച്ചടിയിലെ ചാറുകൾ കൊണ്ട് എന്തെങ്കിലും കൂർപ്പിച്ച് അതുകൊണ്ട് എഴുതുന്നു. എഴുത്ത് സാമഗ്രികൾ കൊണ്ട് വളരെ കുറവായിരുന്നു. ആ കാലഘട്ടത്തിലാണ് പഴയ കാലത്ത് എഴുതിക്കൊണ്ടിരുന്നത്, എഴുത്ത് തുടങ്ങിയപ്പോൾ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് അവരെന്ത് ചെയ്തു? കവിതകളായി ചെല്ലാൻ തുടങ്ങി. അപ്പൊ കവിതകളായ ഒരു ഗുണം അത് മനഃപ്പാഠം ചെയ്യാണ്. ഇപ്പൊ കവിതകൾ ഉണ്ടാക്കിയത്. മനഃപ്പാഠം ചെയ്യുന്നത്. അങ്ങനെ മനഃപ്പാഠം ചെയ്യുന്നിടത്ത് തന്നെ ചില പ്രത്യേക താളം, ഈ പറയുന്ന പ്രാസം പോലെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഓർക്കാൻ എളുപ്പമാണ്. നമ്മൾ ഒന്ന് കണ്ടസ്ഥം ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ അക്ഷരക്രമത്തിൽ അത് വരും. ഒന്നാണ് പഴയകാലത്ത് ഈ കവിതയിലൂടെ കാര്യങ്ങൾ, പണ്ട് കൂടുതലും മഹാഭാരതം രാമായണം എല്ലാം കവിതയാണ്, പുരാണങ്ങളും. ഇടയ്ക്ക് അവിടെ ഇവിടെ അല്പത്തിലധികം കാണും, കൂടുതലും കവിതയാണ്. കാരണം അത് മനഃപ്പാഠം ചെയ്യാനൊരു അസൗകര്യം, പാഠം ഒരു താളം, അതാണ് വ്രത്തവും അലങ്കാരവും ഒക്കെ എഴുതി വരുന്നത്. അതനുസരിച്ച് വരുമ്പോൾ ആ പ്രാസോപ്പിച്ച് പോകാൻ വേണ്ടി രണ്ടാമത്തെ വരിയിൽ എന്താ പറഞ്ഞത്? കല കല അല്ല, ഒന്ന് രണ്ടാമത്. ഒന്നാമത്തെ ഇതെന്ത് പറഞ്ഞു? അല്ല. അപ്പൊ ഈ ല ഇങ്ങനെ വരുന്നോണ്ട് നമുക്ക് അറിയാതെ നമ്മൾ ചൊല്ലുമ്പോ ഒരു ആവർത്തനം വരുമ്പോ നമ്മൾ പഠിക്കുമ്പോ എന്ത് ചെയ്യും? ആ ലായി പിടിച്ചു പോവും നാക്ക്. പലയറുമായിട്ടുണ്ട് അനന്തമായ കല ഇതൊക്കെ അനാധികാരിയുമാണ്. വീണ്ടും നമ്മൾ ലാ ഈ പിടിച്ചു കഴിഞ്ഞാൽ മനഃപ്പാഠം ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പൊ സ്ഥലില്ല രസാദി, ചിലയിടത്ത് ഇതൊക്കെ തെറ്റാറുണ്ട്. എന്ന് വെച്ചാൽ പറ്റിയ പദം കിട്ടിയില്ല, ആശയത്തിന് തകരാറ് വരുന്ന പദം കിട്ടിയില്ലെങ്കിൽ, തകരാറ് വരുന്ന ആശയത്തിന് യോജിക്കുന്ന പദം കിട്ടണം. ആശയത്തിന് തകരാറ് വരുന്ന പദം ചേർക്കാനും പാടില്ല. അങ്ങനെയൊക്കെ വരുന്നിടത്ത് പ്രാസം വിട്ടിട്ട് വേറെ പദങ്ങൾ വയ്ക്കും. പക്ഷെ ഇവിടെ ഇപ്പൊ അങ്ങനെയല്ല. സലിലോ എന്ന് പറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല, സൃഷ്ടിയെ കുറിച്ച് പറയാം. അതുകൊണ്ടാണ് ഇവിടെ സലിലോ എന്ന് ചേർത്ത്. പിന്നെ വേറെ ഒന്നുകൂടെ ഉണ്ട്, ആദ്യം പറഞ്ഞ അലയാരം ആഴി രൂപകമായി പറഞ്ഞിരിക്കുകയാണ്. അറിവ് തന്നെയാണ് ആഴി എന്ന് പറഞ്ഞു. അപ്പോ ആഴിയിൽ ആണ് എന്ത് വരുന്നത്? ആഴി ജലം തന്നെ, എങ്കിലും ആഴിയിൽ നിന്നാണ് ജലം ഉയർന്നു വരുന്നത്. ആഴിയിൽ നിന്ന് തരംഗ രൂപത്തിലും മറ്റും ജലം വരുന്നത്. അതുകൊണ്ട് അതോട് യോജിക്കുന്നതാണ് എന്തിവിടെ ജലം. ആഴിയുമായി യോജിക്കുന്ന ഒന്നാണ് ജലം. ആഴിയുടെ കാര്യമാണ് ജലം, ആഴിയുടെ സ്വരൂപവും ജലം തന്നെ. പക്ഷെ തരംഗവും മുദ്രകളും പദകളും എല്ലാം എന്താണ് അതിന്റെ കാര്യമാണ്. അത് ശരീരം നശിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് അവിടെയും അറിവിന്റെ കാര്യം എന്നുള്ള നിലയ്ക്ക് ആഴിയുടെ കാര്യമായി എങ്ങനെയാണ് തരംഗങ്ങളും മറ്റും വരുന്നത്, അതുപോലെ അറിവിന്റെ കാര്യമാണ് ഈ സൃഷ്ടി എന്ന് ഉള്ള രീതിയിൽ യോജിപ്പിക്കാനും എളുപ്പമാണ്. അതുകൊണ്ടാണ് അവിടെ സലിലരെ സാധിക്കുന്നത് പറയുന്നത്. ഈ സലിലത്ത് അങ്ങനെ പറഞ്ഞു എന്നുള്ള പലരുടെ സംശയമാണ്. അവിടെയും പറയുന്നത് എന്താണോ, മായ മായയാണ് സൃഷ്ടിക്കുന്നത്. മായാകല, മായാകലയ്ക്ക് എന്താർത്ഥം പറഞ്ഞത്? എന്താർത്ഥം പറഞ്ഞത്? മായാശക്തി, മായാശക്തിയാണ്, മായാസാമർത്ഥ്യം. ഇതുപോലെ വേറൊരു പദ്യമുണ്ട്, മായ ഈ മായയാണ് സൃഷ്ടിക്കുന്നതെന്ന് പറയും. പലയിടത്തും ഉണ്ട്. മായനെ കൊണ്ട് വയ്ക്കും. 95-ാമത്തെ പദ്യം. വിപുലതയാർന്ന വിനോദവിദ്യ മായ വ്യവഹിതയായി വിലസുന്ന വിശ്വവീര്യം ഇവൾ ഇവളിങ്ങി അവതീർണയായിടും തൻ അവയവും അണ്ട കടാഹകൂടിയാകും. നേരത്തെ പറഞ്ഞ പദ്യത്തിൽ ഉരു ഉരുവ എന്ന് പറഞ്ഞ ഒരുപടി ഇവൾ ഇവൾ ആവർത്തിക്കുന്നുണ്ട്. മയയെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഇത് വ്യാഖ്യാനിക്കുന്നവർക്കെല്ലാം ഒരുപാട് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതാണ്. വ്യാഖ്യാനിക്കാൻ ശരിക്കും പറഞ്ഞാൽക്കും ബുദ്ധിമുട്ടുള്ള ഒരു പദ്യമാണ്. വിപുലതയാർന്ന വിനോദവിദ്യമായ, ഇവിടെയാണ് കുഴപ്പം പ്രധാനമായും വരുന്നത്. മായാവ്യവഹിതയായി എന്ന് ഒരു പദ്യമായിട്ട് എടുക്കാണ് പൊതുവെ എല്ലാവരും വ്യാഖ്യാനിക്കുന്നത്. കാരണം മായ കഴിഞ്ഞൊരു വരയിട്ടിരിക്കുന്നു, അതിന്റെ അർത്ഥം എന്താണ്? അതവിടെ തീരുന്നില്ല, അടുത്തേക്ക് പോകുന്നു എന്നാണ്. മായാവ്യവഹിതയായി ഈ വരകളൊക്കെ ഇടുന്നത് ഓരോരുത്തർക്ക് അർത്ഥം തോന്നുന്ന രീതിയിൽ അവരെഴുതി പിടിപ്പിക്കുന്നതാണ്. അങ്ങനെ വരയൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു ഉള്ള കാര്യത്തിലൊന്നും ഉറപ്പൊന്നും. അങ്ങനെ മായാവ്യവഹിതയായി എന്ന് എടുത്തു അർത്ഥം പറയാം, ഒരു പ്രയാസമാണെന്നേ ഉള്ളൂ. ഒറ്റ പദമായിട്ട് അല്ലെങ്കിൽ മായ എന്ന് പറയുന്ന ഒറ്റ വേറെ വേർതിരിക്കണം, മായ അവിടെ നിർത്തണം. വിപുലതയാർന്ന വിനോദവിദ്യ മായ അങ്ങനെ നിർത്തണം. അങ്ങനെ നിർത്തുന്നിടത്തും ഒരു പ്രശ്നമുണ്ട്. കാരണം ഇപ്പോ സംസ്കൃതത്തിൽ ഈ ആകാരാന്ത ശ്രേണി നിശബ്ദങ്ങൾ മലയാളത്തിൽ വരുമ്പോൾ ഹ്രസ്വമായിട്ടാ ഉപയോഗിക്കുന്നത്. മലയാളത്തിലെ നിയമം അങ്ങനെ പസീത മലയാളത്തിൽ നമ്മളങ്ങനെ എഴുതും, അവിടെ ദീർഘം ഹ്രസ്വമാണ്. അപ്പൊ മായ എന്നുള്ളത് മലയാളത്തിൽ എഴുതുമ്പോൾ മായ എന്ന് മതി. അതിന്റെ ആവശ്യം പിന്നെ ഇത് മറ്റു പദങ്ങളോട് കൂടി ചേർക്കുമ്പോൾ ചിലടത്ത് ദീർഘമായിട്ടും ചിലടത്ത് ഹ്രസ്വമായിട്ടും മായ മാറുന്നു. ഇവിടെ മായ മാറുമെന്ന് പറയാറ്, പിന്നെയോ ഹ്രസ്വമായിട്ട് മായ മാറും. ഇപ്പൊ മായാവ്യവഹിതം എന്ന് പറഞ്ഞാൽ അവിടെ ദീർഘമായിട്ട് തന്നെ ഉപയോഗിക്കും മായാവ്യവഹിതം. അപ്പൊ ഇവിടെ ഇപ്പോ ദീർഘമായിട്ട് എടുത്തു കഴിഞ്ഞാൽ മായ എന്നെടുത്തു കഴിഞ്ഞാൽ ഇത് മായായ പ്രതിയെ എടുത്തു കഴിഞ്ഞാൽ അവിടെ ആശയം മനസ്സിലാക്കാൻ കുറച്ചുകൂടെ സൗകര്യമുണ്ട്, എളുപ്പമാണ്. മറ്റതുപോലെയുള്ള ക്ലിഷ്ടതയില്ല മായ. പക്ഷെ അപ്പൊ ഈ പ്രശ്നം വരും വ്യാകരണത്തിൽ. അപ്പോൾ വ്യാകരണത്തിന്റെ നിയമത്തോടെ ലംഘിച്ചു എന്ന് പറയുന്നു. പക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ ഒരു ഇങ്ങനെ വ്യാകരണത്തെ അത്ര കർശനമായി പിടിക്കാറില്ല. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നകാരാന്ത ശബ്ദങ്ങൾ ആത്മൻ രാജൻ സംസ്കൃതത്തിലെ ശബ്ദങ്ങളാണ്. ആ സംസ്കൃതത്തിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? ആത്മാ രാജ ഇങ്ങനെയാണ് സംസ്കൃതത്തിൽ എഴുതുന്നത്. മലയാളത്തിൽ എഴുതുമ്പോഴോ ആത്മാവ് രാജാവ് എന്നാവും. അതാണ് മലയാളം. മലയാളത്തിൽ അങ്ങനെ എഴുതേണ്ടത്. അല്ലാതെ ആത്മാ എന്നങ്ങനെ പറയാറില്ല. പക്ഷെ ഗുരു അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്, ആത്മോപദേശം. ആത്മാവെന്നല്ല ആത്മാവെന്ന്, എന്നുവെച്ചാൽ സംസ്കൃത പദം അതുപോലെ ഉപയോഗിച്ചിട്ടുണ്ട്. പഴലഴും അഞ്ച് തലാർന്ന് രണ്ടു തട്ടായി ചുഴലി അനാദി വിളക്ക് തൂക്കി ആത്മാ. അവിടെ ആത്മാവ് എന്നല്ല, മലയാളത്തിന്റെ രീതി അനുസരിച്ച് ആത്മാവ് എന്നല്ല ആത്മാ എന്ന് പറഞ്ഞു. അപ്പോൾ വേണമെങ്കിൽ പറയാം വ്യാകരണം പാലിച്ചില്ല എന്ന് പറയാം. പക്ഷെ അവിടെ ആത്മാവെന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. എന്നുവെച്ചാൽ ചില സംസ്കൃത പദങ്ങളെ അതുപോലെ അനുകരിച്ച് അത് അനുകരണ ശബ്ദങ്ങൾ ഉപയോഗിക്കുക, അതിന് തെറ്റില്ല. ഒരു ഭാഷയിലെ ശബ്ദങ്ങളെ അനുകരിച്ച് മറ്റൊരു ഭാഷയിൽ ഉപയോഗിക്കാം. ചിലപ്പോൾ ചില വ്യത്യാസം വരും, ചിലപ്പോൾ വ്യത്യാസം വരത്തില്ല. ഇപ്പം മലയാളത്തിൽ ഒരുപാട് ഉറുദു പദങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നു ഒരുപാട് പദങ്ങൾ വന്നിട്ടുണ്ട്. തഹസീൽ, തഹസീൽദാർ, കച്ചേരി, റവന്യൂവിനെ സംബന്ധിച്ച് വരുന്നു ഒരുപാട് ഭാഷകൾ മലയാളമല്ല. അത് കാരണം എന്താണ്? അത് മുസ്ലിം ഭരണാധികാരികളിലാണ്. ഇപ്പൊ അവരവരുടെ ഭാഷയിലാണ് ഈ ഏർപ്പാടുകളൊക്കെ ഉണ്ടാക്കി വെച്ചത്. ഇപ്പൊ ഡിപ്പവും മറ്റും ഭരിച്ചിരുന്നപ്പോ എന്ത് ചെയ്യുന്നു, അവര് താലൂക്ക് ഇങ്ങനെയൊക്കെയുള്ള തഹസീൽ ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ വിഭജിച്ച് അവിടെ ആൾക്കാരെയൊക്കെ അവര് വെച്ച് അവർക്ക് പേരൊക്കെ കൊടുത്ത് ഒരുപാട് അവരുടെ ഭാഷയിൽ ചെയ്തുകൊണ്ടാണ് മലയാളത്തിൽ ഇന്നത് സർവ്വസാധാരണമായി. നമുക്കത് നമ്മളതിനൊക്കെ മലയാളം എന്നാണ് ധരിച്ചിരിക്കുന്നത്. അതുപോലെ ചിലത് അതുപോലെ തന്നെ വരും, ചിലത് ചെറിയ മാറ്റം വരും. അതുപോലെ സംസ്കൃതം ചില അതേപോലെ മലയാളത്തിൽ ഉപയോഗിക്കുന്നു, അനുകരിച്ച് ഉപയോഗിക്കുന്നു, തെറ്റൊന്നുമില്ല. അങ്ങനെ ഉപയോഗിക്കും, അങ്ങനെ വേണം നിർബന്ധം പിടിക്കാൻ പറ്റില്ല. ഇതിന്റെ അവസാനം തന്നെ 93-ാമത്തേൽ തന്നെ നിത്യം ആത്മാ, ആത്മാവെന്നല്ല പ്രയോഗിച്ചത്. ശരിക്കും മലയാളത്തിലാണെങ്കിൽ ഇങ്ങനെ പ്രയോഗിക്കണം, ആത്മാവെന്ന് പറയുന്നു. പക്ഷെ അവിടെ ആത്മാ സംസ്കൃതം അതുപോലെ പ്രയോഗിച്ചിരിക്കുന്നു. അപ്പൊ സംസ്കൃത വിഭക്തി അന്തങ്ങൾ മലയാളത്തിൽ പ്രയോഗിക്കരുത് കവിതയിലെന്ന് ഗുരു തന്നെ പറഞ്ഞിട്ടുമുണ്ട്. തേ, മേ, മമ ഇതൊക്കെ സംസ്കൃതമാണ്, ഇതൊന്നും കവിതയിൽ പ്രയോഗിക്കരുത്. പണ്ട് പഴയകാലത്ത് വെൺമണി കവിതകളിലൊക്കെ വെച്ചാൽ ഈ മലയാള ശബ്ദങ്ങൾ എന്താണോ സംസ്കൃത വ്യക്തികളും ചേർത്ത് വരെ ഉപയോഗിക്കുമായിരുന്നു പഴയകാലത്ത്. അങ്ങനെ വരെ പണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഗുരു തേ, മേ, മമ എല്ലാം ഗുരു ഉപയോഗിച്ചിട്ടുണ്ട്. അതങ്ങനെ ഉപയോഗിക്കുന്നതിനൊരു കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഗുരു ആദ്യകാലത്ത് എഴുതിയ കവിതകൾ ശിവശതകത്തിലും മറ്റുമൊക്കെയാണ് ധാരാളം അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ളത്. പിൽക്കാലത്താണ് അതായത് കേരളവർമ്മയുടെ ഒക്കെ കാലം വന്നു, കേരള പാണി നിയമമൊക്കെ പ്രചാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ നിയമങ്ങൾ കർശനമായത്. മുമ്പ് ഈ വെൺമണി സാഹിത്യത്തിനായിരുന്നു പ്രചാരം. പഴയകാലം മണിപ്രവാളം ആ ഭാഷയിലാണ് എഴുതിക്കൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ ഒരു തുടർച്ചയായിട്ട് വന്നു. പിന്നീട് മലയാളത്തിൽ പ്രത്യേകിച്ച് വ്യാകരണമൊക്കെ ഉണ്ടാകുകയും മലയാളം ഇങ്ങനെയൊക്കെ ആകണമെന്നൊക്കെ പ്രത്യേകം വരികയും ഇവിടെ യൂണിവേഴ്സിറ്റികളൊക്കെ വരികയും മലയാളം പ്രത്യേകം പഠിപ്പിക്കാൻ തുടങ്ങി അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ആണ് ഗുരു പറഞ്ഞത് അത് അല്ല. ഗുരു മാറിക്കൊണ്ടിരുന്ന ആളാണ് എപ്പോഴും, എല്ലാ കാര്യത്തിലും, ഭാഷയുടെ കാര്യത്തിലും അങ്ങനെയാണ്. ആദ്യം നാണോ ആശാനെന്ന് എഴുതിയിരുന്നു, സ്വയം അറിയപ്പെട്ടിരുന്നു അങ്ങനെ. പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോ എന്തായി, നാണു നാരായണനായി, ആശാൻ ഗുരുവായി. അപ്പൊ ഗുരു മാറിക്കൊണ്ടിരുന്ന ആളാണ്. അതുപോലത്തെ ചില സ്വാമിമാർക്ക് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ല, ഗുരുവിനെ താഴ്ത്തി പറയണമെന്ന് പറയും. ഗുരു ആദ്യമേ ആരായിരുന്നു, ജനിച്ചപ്പോഴേ ആരായിരുന്നു, നാരായണ ഗുരുവായിരുന്നു എന്ന് പറയുന്നതാണ് ഇവിടെ പലർക്കും ഇഷ്ടം. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇതൊരു വാസ്തവമാണ്. ക്രമേണ വന്നതാണ് മാറ്റം. ഗുരു തന്നെ സ്വയം മാറിക്കൊണ്ടേയിരുന്നു, ഭാഷയിലും ആ മാറ്റമുണ്ട്. ആദ്യകാലത്ത് ഗുരു സംസാരിച്ച ഭാഷയല്ല പിന്നീട് മാറി വന്നപ്പോ സംസാരിച്ചു. ആദ്യകാലത്ത് ഗുരു സംസാരിച്ചിരുന്നത് അസൽ തിരുവനന്തപുരം ഭാഷയാണ്. സുരാജ് വെഞ്ഞാറമൂടിന്റെ ഭാഷ. ഇപ്പൊ സുരാജ് വെഞ്ഞാറമൂട് അങ്ങനെയാണെങ്കിൽ പണ്ടെങ്ങനെയായിരിക്കും? ഞാൻ സംസാരിച്ച ആ ഭാഷ, ആ ഭാഷ കൂടെ സംസാരിച്ചു വെള്ളങ്ങളൊക്കെ കുടിച്ചാടായി. വെള്ളം കുടിച്ചോന്ന് ചോദിക്കുന്നതാണ്. എന്തരപ്പി ഇതൊക്കെ പഴയ ഭാഷ. ഗുരു ഇതേ ഭാഷയാണ് സംസാരിച്ചത് ആദ്യകാലത്ത്. കൊല്ലത്തുകാർക്കും കേട്ടാ ചിരിക്കും. പക്ഷെ പിന്നീട് കേരളത്തിൽ മുഴുവൻ സഞ്ചരിക്കുകയും ഒരുപാട് ആൾക്കാരുമായിട്ട് അവിടെ ചെയ്തപ്പോൾ പതുക്കെ ആ ഭാഷ എന്ത് ചെയ്തു, പരിക്ഷയിച്ചു മാറി. പിന്നെ സാഹിത്യത്തിലേക്ക് വരുമ്പം വ്യത്യാസം വരും. എന്നാലും ആദ്യത്തെ കവിതകളിലൊക്കെ വരുന്ന ചില നാടൻ പ്രയോഗങ്ങളും ഒക്കെ പിൽക്കാലത്ത് വന്നപ്പോൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കുന്നത് തെറ്റില്ല. മായ എന്ന് ദീർഘമായിട്ട് ഉപയോഗിക്കുക, എന്നാലേ അവിടെ അവർത്തവും ശരിയാകത്തുള്ളൂ. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അർത്ഥം വ്യാകരണത്തിൽ വലിയ പിടുത്തം പിടിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇവിടെ അർത്ഥം വളരെ ക്ലിയറാണ്. അതായത് വ്യാകരണത്തിൽ കർശനമായി പിടിച്ചു കഴിഞ്ഞാൽ ആശയം പ്രശ്നമാണ്. ആശയം കറക്റ്റാക്കുമ്പോൾ വ്യാകരണത്തിൽ കുഴപ്പമില്ല. ഏതെങ്കിലും ഒരു കോംപ്രമൈസ് വേണം. ഒന്നെങ്കിലും വ്യാകരണം വിടണം, അല്ലെങ്കിൽ ആശയത്തെ വിടണം. അപ്പൊ പിന്നെ ഏത് വിടും? ആശയത്തെ വിടും, അതാണ് ആവശ്യം. അപ്പൊ അത് തന്നെ എടുക്കേണ്ടി വരും. അപ്പൊ ഇവിടെ മായ വ്യവഹിത എന്നൊക്കെ പറയുന്ന ശാസ്ത്രി സാറത് വ്യാഖ്യാനിക്കുമ്പോൾ സാറ് ഭാഷയിൽ വളരെ, ഭാഷാശുദ്ധിയിൽ വളരെ നിഷ്ഠയുള്ളതാണ്. പക്ഷെ അർത്ഥം പറഞ്ഞു വരുമ്പോൾ സാറ് കിടന്ന് വേർക്കുന്നുണ്ട്. ഇതിന് ഇത് പ്രധാനമായ സംഗതി എന്താ, ഇവിടെ ഈ വരയിടുന്നതാണ്. ഈ വരയിടുന്ന കുറെ ആൾക്കാരുണ്ട്. അവർക്ക് തോന്നുന്നുള്ളത് വരയും കുത്തും കോമയും എല്ലാം ഇട്ട് വരും. പിന്നെ ബാക്കിയുള്ളവർ വിചാരിക്കും അതൊക്കെ ശരിയാണ്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് 98-ാമത്തെ പദ്യം. ഇത് നമ്മൾ ഒരിക്കൽ ചർച്ച ചെയ്തതല്ലേ? മതിലും മുതലായവ മാറിയാലും ആത്മാ. ശാസ്ത്രി സാറ് തന്നെ എഡിറ്റ് ചെയ്ത് ശിവരി എന്ന് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ ആത്മാന്ന് ദീർഘമാണ്. ഈ പറഞ്ഞപോലെ ഒരു പ്രശ്നമാണ്. ആത്മാന്ന് പറഞ്ഞ അവിടെ നിൽക്കും. പക്ഷെ സാറ് തന്നെ വയ്ക്കാൻ കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ്? ആ ദീർഘ സാറം കളഞ്ഞിട്ട് ആത്മസ്വത ഒറ്റ വാക്കായിട്ടെടുത്തു. ആശയക്കുഴപ്പം വരും. കാരണം ശരിയാണ്, ആത്മാ ഉപയോഗിക്കുന്നത് ശുദ്ധമായ മലയാളത്തെ അത് ശരിയല്ല. പക്ഷെ ഗുരു പലയിടത്തും ഉപയോഗിച്ചിട്ടുണ്ട് ആത്മാവ്. അപ്പൊ സാറ് തന്നെ എഡിറ്റ് ചെയ്ത പുസ്തകത്തിൽ ആത്മാ എഡിറ്റ് ചെയ്തതൊന്നുമില്ല, സാറ് എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് ഒരു തിരുത്തലും വരുത്തിയിട്ടില്ല. എങ്ങനെയാണോ എന്റെ കൈ കിട്ടിയത്, എന്നുവെച്ചാൽ ഗോവിന്ദനാശാന്റെ നോട്ട്ബുക്കിൽ നിന്ന്, മണക്കാട് ഗോവിന്ദനാശാന്റെ നോട്ട്ബുക്കിൽ നിന്ന്, പിന്നെ ശിവലിംഗസ്വാമിയുടെ നോട്ട്ബുക്കിലും, എങ്ങനെയാണോ കണ്ട അതുപോലെ. പിന്നെ അതിൽ കൂടുതലായിട്ട് വന്നത് പൊട്ടുകോയിക്കൽ വേലായുധന്റെ നോട്ട്ബുക്കാണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിന്ന് കുറെ കൃതികൾ വന്നിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ള പഴയകാലത്ത് ചൈതന്യസ്വാമി, ശിവലിംഗസ്വാമി ഇങ്ങനെയുള്ള ആൾക്കാർ പ്രസിദ്ധീകരിച്ച ഇതൊക്കെ വെച്ചിട്ടാണ് ഇത് ഇങ്ങനെ എടുത്തത്. കുമാരസ്വാമി സന്യാസി ആദ്യം കുറെ കണ്ടെടുത്തത്. അപ്പൊ സാറ് മാറ്റമൊന്നും വരുത്തിയിട്ടില്ലെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാ പിന്നെ ആത്മാസ്വത എന്നുള്ള ആത്മസ്വത എന്നെങ്ങനെയാക്കി? ആത്മാന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കും. ആത്മ എന്ന് ഹ്രസ്വമാക്കണമെങ്കിൽ നിൽക്കത്തില്ല ആത്മസ്വത എന്ന് വരും. അർത്ഥത്തിൽ ഒരുപാട് വ്യത്യാസം വരും. അതുകൊണ്ട് ഈ ഭാഷയുടെ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അതുകൊണ്ട് ആശയം കുറച്ച് സ്പഷ്ടമാകാൻ വേണ്ടി ഇവിടുത്തെ അവസാനത്തെ വരെ കളഞ്ഞിട്ട് മായ എന്നിടത്ത് നിർത്തി കഴിഞ്ഞ സംഗതി അധികം പരുക്ക് പറ്റാതെ ഇത് വയ്ക്കാനിരിക്കും. എന്ന് വിചാരിച്ച് ഇതൊരു അവസാനത്തെ വ്യാഖ്യാനമൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് ചെയ്യാമെന്നുള്ളില്ല ഏറ്റവും നല്ലത് എന്നേ പറയൂ. ഇത് വേറെ ആരെങ്കിലും വേറെ എന്തെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ അങ്ങനെയാണ്. പഴയ കാലത്ത് ഇങ്ങനെ കൈപ്പടയും എഴുതി അങ്ങനെ ആൾക്കാരെ ചൊല്ലി ചൊല്ലി പ്രചരിച്ചൊരു സാധനമാണ്. തിരുത്തലുകളൊക്കെ പലപ്പോഴും വന്നിരിക്കും. ആയിരത്തി തൊള്ളായിരത്തി 1914 മറ്റോ ചൈതന്യ സ്വാമിയാണ് ഇതാദ്യം പ്രസിദ്ധീകരിച്ചതെന്ന കേട്ടോ ഇവിടെ എഴുതിയിരിക്കുന്നതാണ്. 14 ഇവിടെ ജീവിച്ചിരിക്കുമ്പോ തന്നെ പിന്നെ ഇത് ഗുരുവിന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഒരാള് ഇത് ശരിയാകുമെന്ന് വെച്ചാൽ പറയും അങ്ങനെയാകാം. വേറൊരാള് കൊണ്ട് ചോദിച്ചാൽ പറയും എന്താണോ അങ്ങനെയാകാം, ആരെയും പ്രയാസപ്പെടുത്തട്ടെ. പലപ്പോഴും അങ്ങനെയാണ്. കാരണം അത് ശരിയാണ്. കാരണം ഇതിനൊക്കെ ഇപ്പൊ എങ്ങനെ വേണോ അർത്ഥം പറയാമല്ലോ. വിപുലതയാർന്ന വിനോദവിദ്യ മായ, മായയെ വിശേഷിപ്പിക്കുകയാണ്. വിപുലതയാർന്ന നേരത്തെ പറഞ്ഞല്ലോ ഗുരുവായി നിന്നിടുന്നു, അതേ അർത്ഥം തന്നെ. വളരെ വിപുലമാർന്ന വിപുലതയെ പ്രാപിച്ചിരിക്കുന്നു. വിനോദം വിദ്യ, വിനോദവിദ്യ എന്ന് വെച്ചാൽ ഇന്ദ്രജാലം എന്നാണ്. അതെങ്ങനെ വരുന്നു? ഈ വിദ്യ എന്ന് പറയുന്നത് സാധാരണ പഴയകാലത്ത് ഈ മലയാളത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന വിദ്യ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ്. കൺകെട്ട് വിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓടി വിദ്യ. ഇതിനൊക്കെയാണ് പഴയകാലത്ത് സാധാരണ മലയാള ഭാഷയിൽ വിദ്യ എന്ന് പറയുന്നതാണ്. നമ്മൾ ഈ അദ്വൈതത്തിൽ പറയുന്ന പോലെ ആത്മജ്ഞാനം എന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല. ഇന്ദ്രജാലം എന്നുള്ള ഇന്നത്തെ ഭാഷ പറഞ്ഞ ഒരു എന്റർടൈൻമെന്റ്, അതാണ് പഴയകാലത്തെ വിദ്യ. അപ്പൊ ഇന്ദ്രജാലം എന്ന് പറയുന്ന പണ്ട് ആൾക്കാരുടെ ഒരു എന്റർടൈൻമെന്റ് ആണ്, അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അതിനെ പറയും അതൊരു വിനോദവിദ്യയാണ്, ആൾക്കാർക്ക് വിനോദത്തിൽ കൊടുക്കുന്നതാണല്ലോ. കണ്ടു രസിക്കാൻ പറ്റിയ കാര്യമാണ് എന്ത്? പണ്ട് ഇന്ദ്രജാലം പോലെയുള്ള കാര്യം. അത് ഇന്ദ്രജാലം എന്ന് പറയുന്നതും ഈ പറയുന്ന തരത്തിലുള്ള ഇന്ദ്രജാലം കണ്ടിട്ടുള്ള ആരുമില്ല, കേട്ടിട്ടേ ഉള്ളൂ. കഥകളിലാ പറയുന്നത്, അത്ഭുതങ്ങളായ ഇന്ദ്രജാലങ്ങളെ കുറിച്ച് പറയുന്നു. ഒരു പ്രത്യേകത, ഈ ചില പഴയ പുസ്തകങ്ങളിലൊക്കെ ഞാൻ വായിച്ചിട്ടുള്ളത് കഴൽക്കൂത്താടി എന്നാണ് പറയുന്നത്. കഴൽക്കൂത്താടി എന്ന് പറയുന്നത് കഴൽ കഴ എന്ന് പറഞ്ഞാൽ അറിയാനും. അപ്പോ ആ കഴ തറയിൽ നിറച്ചിട്ട് അതിൽ കയറി കൂത്താടുന്നവർ പല അഭ്യാസങ്ങളും കാണിക്കുന്നു, ഇന്നത്തെ സർക്കസ് പോലെ. പഴയ ചില കഥാപുസ്തകങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോ അവരൊക്കെയാണ് ഈ ഇങ്ങനെ, അവര് ഒരു പ്രത്യേക വർഗമാണ്. പഴയകാലത്തെല്ലാം ജാതികളാണ്, ഇതുവരെ ജാതികളായിരുന്നു. ഇവർക്കിത് പാരമ്പര്യമായി കിട്ടുന്ന അറിവാണ്. എങ്ങനെയോ അവരത് ശ്രദ്ധിച്ചെടുത്തവർ പോലെ അവരീ വിദ്യയുമായിട്ട് ഇങ്ങനെ നടക്കും. കുടുംബമായിട്ട് അവരിങ്ങനെ ഒരു തണ്ടികളായി. ഇപ്പൊ ഇവിടെ കാണുന്നില്ല, വഴിയിൽ ആൾക്കാർ റോഡിന്റെ സൈഡിൽ വന്ന് പിക്കാസും മൺവെട്ടിയൊക്കെ അടിച്ചു കൊടുക്കും. വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്നതാണ്, അവരുടെ തൊഴിലാണത്. അവരിങ്ങനെ ഒരിടത്ത് അവർ സ്ഥിരം താമസിക്കത്തില്ല, ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേ ഒരു സമയം ആ സമയം കഴിയുമ്പോൾ തിരിച്ചവരെ നാട്ടിൽ പോകും. കൃഷിയുടെ സമയമാകുമ്പോൾ അവിടെ പോയി കൃഷി ചെയ്യും. കൃഷിയുടെ അത് കഴിയുമ്പോഴത്തേക്ക് അവരിങ്ങോട്ടിറങ്ങും, മൺമട്ടയും കുന്താനിയൊക്കെ ആയിട്ട് റോഡ് കയറി പറയുമ്പോഴേ ഇവിടെ പണ്ട് ഒട്ടരെന്ന് പറഞ്ഞൊരു ഭാഗം എവരും അങ്ങനെയല്ല. ഒരു തമിഴ്നാട്ടിൽ കൃഷിയുടെ സമയമാകുമ്പോൾ ഇവരവിടെ പോയി കൃഷിപ്പണി, അത് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഇങ്ങനെ തെണ്ടി കിടക്കും ആമയും അതിനെയൊക്കെ പിടിച്ചു തന്നു. ഇപ്പോൾ അത് കുറവാണ്, മോഷണം കൂടെ തുടങ്ങി. അപ്പോൾ ആൾക്കാർ അവർ ഓടിക്കാൻ. അതുപോലെ ഇവരിങ്ങനെ ഇന്ദ്രജാലക്കാർ പണ്ടിങ്ങനെ ഓരോ നാട് ഓരോ രാജാക്കന്മാരുടെ കാലത്താണ് ചുറ്റി നടക്കും. ഓരോ രാജാക്കന്മാർ ചെന്ന് ഇങ്ങനെയുള്ള ഓരോ അത്ഭുതങ്ങൾ കാണിക്കും. ആ പറയുന്ന അത്ഭുതങ്ങളിൽ നിന്നാലും അത്ഭുതങ്ങൾ വായിക്കണമെങ്കിൽ നമ്മുടെ കൊട്ടാരത്തി ശങ്കരണിയുടെ ഐതിഹ്യമാല വായിച്ചാണ് വായിച്ചിട്ടുണ്ടായിരുന്നു. വായിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കും, അറിയാം. അതുകൊണ്ട് കുറച്ച് വളരെ രസകരമായ അത്ഭുതങ്ങളാണ്, നിറയെ അത്ഭുതങ്ങൾ അമ്പലങ്ങൾ. അതിലിങ്ങനെയുള്ള ഇന്ദ്രജാലത്തിന്റെ കഥയൊക്കെ പറയും. വായിച്ചാൽ നമുക്ക് സത്യമാണെന്ന് തോന്നുന്നു. ഞാനെന്റെ വളരെ ചെറിയ പ്രായത്തിലാണ് വായിച്ചത്, വൈദിക്കുന്നത്. ഞാൻ വായിച്ചിട്ട് സത്യമാണെന്ന് വിചാരിച്ചു. ചെറിയ പ്രായത്തിൽ ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്നാ സംശയിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഇന്ദ്രജാലങ്ങളൊന്നും ഇന്ന് അതിലും വലിയ ഇന്ദ്രജാലങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷെ അത് കമ്പ്യൂട്ടർ ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട്. അപേക്ഷിച്ച് പല സംഗതികളും അനിമേഷൻ പല ഇപ്പൊ പല സംഗതികളും പണ്ട് ഇങ്ങനെ കാണിക്കുമെന്ന് പറയുന്നു. അപ്പോ അതിനെ വിനോദ വിദ്യ എന്ന് പറയും, ചെപ്പടി വിദ്യ എന്ന് പറയുന്നു. അതാണ് കൈയടക്കം. ഇത് ഇന്ദ്രജാലത്തെയാണ് പറയുന്നത് വിനോദ വിദ്യ. അപ്പൊ ഈ ഇന്ദ്രജാലത്തിന് എന്താണോ അതിന് ഒരുപാട് പരിമിതികളുണ്ട്. കാരണം ഇപ്പൊ ഒരു സദസ്സിലിരുന്ന് അവിടെ ഇരിക്കുന്ന കുറച്ച് ആൾക്കാരുടെ മുമ്പിൽ എന്തെങ്കിലും കാണിക്കും, അത്രയേ ഉള്ളൂ. അത് കഴിയുമ്പോൾ ഒരു സാധാരണ മനുഷ്യർ കാണുന്നവർ അത്ഭുതപ്പെടും. പക്ഷെ ഈ മായ എന്ന് പറയുന്നത്, ജഗത്തിനെ സൃഷ്ടിക്കുന്ന മായ എന്ന് പറയുന്നത് ഒരു ഇന്ദ്രജാലം തന്നെ. പക്ഷെ അത് ഈ ഇന്ദ്രജാലക്കാരന്റെ ഇന്ദ്രജാലം പോലെയല്ല, വിപുലതയാർന്നതാണ്. വളരെ വിപുലമായ ഒരു ഇന്ദ്രജാലമാണ് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ. ഒരു വലിയ ഇന്ദ്രജാലമാണ്. പ്രപഞ്ച സൃഷ്ടിയെ കുറിച്ചുള്ള ഇത് കൂടുതലും ഈ ഇന്ദ്രജാലത്തെ കുറിച്ച് പറയുന്നില്ല, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇത് വാസിഷ്ഠത്തിലാണ് പറയുന്നത്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഈ മലയാളത്തിലെ ആത്മീയ മേഖലയെ വളരെയധികം സ്വാധീനിച്ചിരുന്നതാണ് ഈ വാസിഷ്ഠം. മറ്റുള്ള ഏതിനെ അപേക്ഷിച്ച് ഈ വാസിഷ്ഠം വായിച്ചു കഴിഞ്ഞാൽ വേറെ ബുക്കൊന്നും വേണ്ട, ഒറ്റ ബുക്ക് മതി. നിങ്ങൾക്ക് കടുത്ത വേദാന്തിയായി മാറാം. അതിനകത്ത് ഈ വേദാന്തത്തിന്റെ അങ്ങേറ്റം പറയും, യോഗത്തിന്റെയും അങ്ങേറ്റം പറയും. ഇപ്പൊ ഒരുപാട് ബുക്കുകളൊന്നും വായിക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് ഇവിടെ വലിയ പ്രചാരം ഉണ്ടായിരുന്നു. സംസ്കൃതത്തിലും മലയാളത്തിലും ഉണ്ടായിരുന്നു. യോഗവാസിഷ്ഠം, സ്വപ്നവാസിഷ്ഠം, യോഗവാസിഷ്ഠമെന്ന്, ജ്ഞാനവാസിഷ്ഠമെന്ന് ബാലകൃഷ്ണൻ നായർ സാർ അത് ഒന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ കാണാം ലൈബ്രറി. ഇപ്പൊ സാറും ഇത് വ്യാഖ്യാനിക്കുന്ന മുഴുവൻ അതിന്റെ ഒരു ബലത്തിലാണ്. പക്ഷെ വിനോദവിദ്യ എന്ന് പറയുന്നത് ഇന്ദ്രജാലമാണെന്നുള്ള പലർക്കും വിളിയിട്ടിട്ടില്ല. കാരണം ഇന്ദ്രജാലം എന്ന് പറയുന്നതിന്റെ പര്യായമായി ഇങ്ങനെ ഒരു വാക്കില്ല. പക്ഷെ വിദ്യ എന്ന് പറഞ്ഞാൽ ഇന്ദ്രജാലം നടത്തുന്നുണ്ട്. വിനോദം ഇന്ദ്രജാലം വിനോദമാണെന്നുള്ളതും അറിയാം. അത് രണ്ടും കൂടെ ചേർത്ത് വയ്ക്കുമ്പോഴേ മനസ്സിലാവും ഈ പറയുന്ന ഇന്ദ്രജാലമാണ് ഈ പറയുന്നത്. പിന്നെ മറ്റു പല സ്ഥലത്തും എന്താണോ മഹേന്ദ്രജാലം എന്നെല്ലാം ഗുരു പറയുന്നു. പല സ്ഥലത്തും പറയുന്നുണ്ട് ഇന്ദ്രജാലമാണ് ഗുരു ആദ്യമായി പറഞ്ഞതെന്നുമല്ല. പക്ഷെ ഇന്നത്തെ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. അപ്പൊ ഇന്ദ്രജാലം എന്ന് പറഞ്ഞാൽ ഇന്ദ്രജാലം പോലെ എന്നുള്ള അർത്ഥം എടുത്താൽ മതി. അതുകൊണ്ടാണ് വിപുലതയാർന്നാന്ന് പറഞ്ഞത്. സാധാരണ ഇന്ദ്രജാലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നോ രണ്ടോ പത്തോ പേരിലോ ഒതുങ്ങുന്ന ഒരു അത്ഭുത വിദ്യയാണ്. ഇതങ്ങനെയല്ല, വളരെ വിപുലമായ ഇന്ദ്രജാലം. ഈ പ്രപഞ്ച സൃഷ്ടി മൊത്തത്തിലൊരു ഇന്ദ്രജാലമാണ്. ആ ഇന്ദ്രജാലമാണ് എന്ത്? മായ എന്നാണ് പറയുന്നത്. മായ എന്ന് പറയുന്നത് ഇന്ദ്രജാലമാണ്. അപ്പൊ ജഗത്ത് എങ്ങനെ ഉണ്ടായി? മായ കൊണ്ടുണ്ടായി. അത് നമ്മളീ ഇന്ദ്രജാലം എന്ന് പറയുന്നതിന്റെ ഒരു വിശേഷത എന്താണ്? നമുക്കത് അറിയത്തില്ല. ഇന്ദ്രജാലത്താരം കാണിക്കുന്ന അത്ഭുതങ്ങൾ നമുക്ക് വിശദീകരിക്കാൻ കഴിയത്തില്ല. നമ്മുടെ യുക്തി കൊണ്ട് ഒരിക്കലും വിശദീകരിക്കാൻ പറ്റില്ല. പഴയകാലത്ത് പറയുന്ന ഇന്ദ്രജാലം യുക്തി കൊണ്ടൊരിക്കലും വിശദീകരിക്കാൻ ഒരിക്കലും കഴിയും. പഴയകാലത്ത് ഈ എല്ലാ വിദ്യകളും പഠിച്ച ആൾക്കാരെന്ന് പറയും ചിലരെ കുറിച്ച്. എല്ലാ വിദ്യകളും പഠിക്കണമെങ്കിൽ അവിടെ മഹേന്ദ്രജാലം അതുകൂടെ പഠിക്കണമെന്നാണ്. എല്ലാ വിദ്യകളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശാസ്ത്രങ്ങൾ, ആയുർവേദം, ജ്യോതിഷം, തച്ചുശാസ്ത്രം, ഇങ്ങനെയുള്ള നിരവധി ശാസ്ത്രങ്ങളുണ്ടല്ലോ, വേദം, ഇതെല്ലാം പഠിക്കുന്നതിനോടുകൂടി എല്ലാ വിദ്യ ഒരാൾ അറിഞ്ഞിരിക്കണമെങ്കിൽ മഹേന്ദ്രജാലം കൂടെ പഠിക്കണമെന്നാണ്. അതിന് അത്രയും പ്രാധാന്യമുണ്ട്. ആ മഹേന്ദ്രജാലം എന്ന് പറയുന്നത് തന്നെയാണ് മായ. അപ്പൊ അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? അത് വിശദീകരിക്കാൻ പറ്റുന്നില്ല. എങ്ങനെ ഇത് നടക്കുന്നു? അപ്പൊ ഈ സൃഷ്ടിയ മഹേന്ദ്രജാലം എന്ന് പറയുന്നത് എന്താണ്? പഴയ കാലത്ത് ആൾക്കാർ നോക്കി അവർക്ക് ഈ പ്രപഞ്ചത്തെ ഒന്ന് വിശദീകരിക്കാൻ പറ്റുന്നില്ല. എന്താ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് ഒരെത്തുമ്പടിയും കിട്ടുന്നില്ല. ആൾക്കാരൊക്കെ ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു, ഇവരൊക്കെ ഇത് എവിടുന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു, അതിനൊന്നും ഉത്തരവില്ല. സ്വന്തം കാര്യത്തിലല്ല, മറ്റുള്ളവരുടെ കാര്യത്തിലുണ്ട്. വസ്തുക്കൾക്കെല്ലാം ഓരോ പ്രത്യേക സ്വഭാവം, അഗ്നി ചൂടായിരിക്കുന്നു, ജലം തണുപ്പായിരിക്കുന്നു. അപ്പൊ മനുഷ്യൻ ഈ പ്രപഞ്ചത്തെ കണ്ട് ചിന്തിച്ചു തുടങ്ങിയപ്പോൾ പോലെ അവന് എന്താണ്? ഇതൊരു ഇന്ദ്രജാലം പോലെയാണ് തോന്നുന്നത്. ഒന്നും വിശദീകരിക്കാൻ കഴിയില്ല, ഒന്നിനും ശരിയായ സമാധാനം കിട്ടുന്നില്ല. അങ്ങനെ സമാധാനം കിട്ടാതെ വന്നപ്പോഴാണ് അവൻ അങ്ങ് തീരുമാനിച്ചത്. എന്താണോ ഇതൊരു ഇന്ദ്രജാലമാണ്, വിപുലമായ ഒരു ഇന്ദ്രജാലം. ഇന്ദ്രജാലക്കാരന്റെ ഇന്ദ്രജാലമല്ല. ഇനി ഇന്ദ്രജാലം ആര് കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ പറയും ഈശ്വരൻ കാണിക്കുന്നു. അങ്ങനെയെല്ലാം പറയും. അപ്പോ അതിവിപുലമായ ഒരു ഇന്ദ്രജാലമാണെന്ത് മായ? ഇവിടെ ഇന്ദ്രജാലക്കാരനെ കുറിച്ചൊന്നും പറയുന്നില്ല. മായയെക്കുറിച്ച് അത് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മായയെക്കുറിച്ച് മാത്രം പറയും. അപ്പൊ ഈ മായയാണ് ജഗത്തിന് കാരണം, ഈ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന മായയാണ്. അതാണ് അടുത്ത് പറയുന്നത്. വ്യവഹിതയായി വിലസുന്ന വിശ്വവീര്യം. വ്യവഹിത എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്ന. വ്യവഹിത ഇവിടെ സ്ത്രീലിംഗത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. വ്യവഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും? ലിംഗമോ നോസലിംഗമോ വ്യവഹിതം എന്ന് പറയാം. പക്ഷെ വ്യവഹിത എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗമാണ്. അപ്പൊ അത് എന്തിനെ പറയുന്നു? മായ. അത് മറഞ്ഞിരിക്കുന്ന ഒരു സാധനമാണ് എന്ന് പറഞ്ഞാൽ, മറിഞ്ഞിരിക്കാന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ രഹസ്യം നമുക്ക് വെളിപ്പെടാത്തത് നടത്തും. അതാണ് മറിഞ്ഞിരിക്കാന്ന് പറയുന്നത്. ഇന്ദ്രജാലം പോലെയാണ്, നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ രഹസ്യം നമുക്ക് അറിയത്തില്ല. ഇന്നും നമ്മുടെ മുമ്പിൽ ഏതെങ്കിലും ഒരു ചെപ്പടി വിദ്യക്കാരൻ ചെപ്പട വിദ്യ കാണിച്ചു കഴിഞ്ഞാൽ ഇന്നുമുണ്ട്. നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കി കാണാം, പലരും അത്ഭുതകരമായ ചെപ്പടി വിദ്യകൾ കാണിക്കും. അത് എങ്ങനെയാണ് അത് കാണിക്കുന്നതെന്ന് ഒരു രക്ഷയില്ല. എത്ര നമ്മൾ ശ്രദ്ധിച്ചാലും ശരി, അവർ എത്ര കാലം പ്രാക്ടീസ് ചെയ്ത് എങ്ങനെയാണ് അത് കാണിക്കുന്നത്, ഒരു തരത്തിലും കാണിക്കാൻ പറ്റില്ല. ഒരു ചീട്ടെടുത്ത് നമ്മുടെ കയ്യിൽ തരുന്നു, അയാളുടെ കൈ വയ്ക്കാൻ പറയുന്നു, അയാളെ കൈ വയ്ക്കുന്നു, അയാൾ അതിൽ നമ്മളെ തരുമ്പോൾ അതൊരു നോട്ടായി. ചീട്ട് എങ്ങനെ നോട്ടാവും, ഇതെങ്ങനെയെന്നുള്ള നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. എല്ലാം നമ്മളെ മുമ്പിൽ വെച്ചുകൊണ്ടായിരിക്കും. ഒരു നൂല് എടുത്തിങ്ങനെ സാറിന് യൂട്യൂബിലൊക്കെ കാണുന്നു, നമ്മുടെ മുമ്പ് വെച്ച് ഉള്ളം കയ്യിൽ വെച്ച് ഇങ്ങനെ അതിനെ ഉരുട്ടിയെടുക്കും, എന്നിട്ട് വായിലോട്ട് അങ്ങിടും, വായടക്കും. ഇത്രയും നമ്മൾ വ്യക്തമായി കാണാം. അത് കഴിഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്യുന്നു, അയാളെ വയറ്റിലും നീ നൂലിങ്ങനെ വലിച്ച് വലിച്ച് വലിച്ച് വലിച്ചെടുക്കും ഉടുപ്പിന്റെ പുറത്തൂടെ. ഇതെങ്ങനെയാ സംഭവിക്കുന്നു? ഇവിടെ ഒരുപാട് അത്ഭുത വിദ്യകൾ കാണിക്കുന്നതാണ് ഇന്നുമുണ്ട്. കയ്യടക്കമാണ്, പ്രാക്ടീസ് കൊണ്ട് സാധിച്ചതാണ്. പക്ഷെ നമുക്കത് വിശദീകരിക്കാൻ പറ്റില്ല, നമ്മൾ പഠിക്കാതെ. മായ എന്ന് പറയുന്നത് എന്താണ്? മറിഞ്ഞിരിക്കുന്നതാണെന്ന് വെച്ചാൽ നമ്മുടെ മായയെ കാണുന്ന നമ്മുടെ ബുദ്ധിക്ക് മറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് വ്യവഹിതയായി വിലസുന്ന, മറിഞ്ഞിരിക്കുന്നതാണ്. എന്നാൽ അത് അതിന്റെ രഹസ്യമാണ് മറിഞ്ഞിരിക്കുന്നത്, എന്നാൽ അത് പ്രകടമാണ്. ഇന്ദ്രജാലം പ്രകടമല്ല, രണ്ടും ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണ മലയാളത്തിൽ പറയും ഒളിഞ്ഞും തെളിഞ്ഞും. അത് ഒരേ സമയം ഒളിഞ്ഞിരിക്കുന്നതുമാണ്, അതേസമയം തെളിഞ്ഞിരിക്കുന്നു. ഒളിഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ എങ്ങനെ ഇന്ദ്രജാലം സംഭവിക്കുന്നു എന്ന് നമുക്കറിയില്ല. തെളിഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരിട്ട് കാണുകയാണ്. അതുപോലെ തന്നെ ഈ മായ, മായയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ തെളിഞ്ഞു കാണുന്നു. അതാണ് വിലസുന്ന, അതിന്റെ വിലാസമാണ്, അതിന്റെ കാര്യങ്ങളാണ് ഈ കാണുന്നത്. എന്നാൽ അതെങ്ങനെ ഇരിക്കുന്നു, മറഞ്ഞിരിക്കുന്നു. ഇന്ദ്രജാലനക്കാരനെ പോലെ അവന്റെ ശക്തിയെ അവൻ നമ്മളിൽ നിന്നും മറച്ചു വച്ചിട്ട് അവൻ എന്ത് ചെയ്യുന്നു, അത്ഭുതങ്ങളെ കാണുന്നു. അപ്പൊ ഒളിഞ്ഞും തെളിഞ്ഞു ഇരിക്കുന്നതാണ്. അതാണ് വ്യവഹിതയായിരിക്കുന്നവളാണ്, മറഞ്ഞിരിക്കുന്നവളാണ്. ആ മായ അതിസമയം തെളിഞ്ഞിരിക്കുന്നവളുമാണ്. എന്നുവെച്ചാൽ അതിന്റെ കാരണരൂപത്തിൽ അത് മറഞ്ഞിരിക്കുന്നു, കാര്യരൂപത്തിൽ അത് തെളിഞ്ഞിരിക്കുന്നു. മായയുടെ യഥാർത്ഥ രൂപം, അതുകൊണ്ടാണ് മായ അനുവചനീയമെന്ന് പറയുന്നത്. അത് ഒരിക്കലും നമുക്ക് പിടികിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ മായയ്ക്ക് ഒരു പേര് തന്നെയുണ്ട്, എന്താണ്? അവ്യക്തം. അവ്യക്തം നമ്മി പരമശക്തി എന്നൊക്കെ ഉപനിഷത്തുകളിലൊക്കെ പറയും. അവ്യക്തം എന്നാണ് പേര്, എന്നാൽ അത് പരമാത്മാവിന്റെ ശക്തിയാണ്. അവ്യക്തം എന്ന് ഇവിടെ എന്തിനാ പറയുന്നു നമുക്ക് മനസ്സിലാകുന്നില്ലെന്നാണ് എന്റെ അർത്ഥം. കാരണം നമ്മൾ കാണുന്നുണ്ട്. ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ച ഒരു എത്തുംപടിയും കിട്ടാത്ത പഴയകാലത്തെ മനുഷ്യർ, അവരിത് ഒരു രഹസ്യവിദ്യയാണെന്ന് കൽപ്പിച്ചതിൽ അത്ഭുതപ്പെടാൻ. വേറെ പിന്നെ എന്താ സമാധാനം കിട്ടുന്നത്? അതുകൊണ്ട് അവർ പറഞ്ഞു, എന്താണ് അത്? മറഞ്ഞിരിക്കുന്നതാണ്, എന്നാ പ്രകടമാകുന്നതുമാണ്. അതാണ് വിലസുക എന്ന് വെച്ചാൽ പ്രകടമായി. വിലസിടും ആത്മഗത പ്രിയം എന്നൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആത്മ അതിനുള്ള പ്രിയം എന്താണ്? അത് സ്പഷ്ടമാണ്. ഒരു കണക്കിന് അത് സ്പഷ്ടമാണ്. എന്നാൽ അതിന്റെ കാരണം അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു അത് അവ്യക്തവുമാണ്. ആ രണ്ട് കാര്യവും പറയും. അതാണ് എന്നാ വിദ്യതയാസമായ ഇല്ലാത്തതാണ് എന്നാ അനുഭവപ്പെടുന്നുമുണ്ട്. അതൊക്കെ തന്നെ ഇവിടെയും പറയുന്നു. വിവിധമായ വിലസന്ത വിശ്വവീര്യം, വിശ്വം പ്രപഞ്ചം, അതിന്റെ വീര്യം എന്ന് വെച്ചാൽ ബീജം. മായയാണ് പ്രപഞ്ചത്തിന്റെ ബീജമായിരിക്കുന്നത്. ആ ബീജമാണ് പിടികിട്ടാതിരിക്കുന്നത്. അതെങ്ങനെയിരിക്കും ആർക്കും അറിയത്തില്ല. പ്രപഞ്ചം എന്താണെന്ന് മനസ്സിലാകാത്തതുകൊണ്ട് പ്രപഞ്ച കാരണവും അതുപോലെ അവ്യക്തമായി പോയി. ഇതെല്ലാം പറയുന്ന മായയെ കുറിച്ചാണ് ഇതുവരെ പറഞ്ഞത്, മനസ്സിലായോ? അപ്പൊ അവിടെ ഇവളെന്നുള്ളവിടെ അവിടെ ചേർത്തോളൂ. വിപുലതയാർന്ന വിനോദവിദ്യമായ ഇവൾ, ഇവളെന്നെന്തുകൊണ്ട് പറഞ്ഞു? സ്ത്രീലിംഗം ആയതുകൊണ്ട്. ഇവൾ വിവഹിതയായി വിലസുന്ന വിശ്വവീര്യമാണ്. ഇവിടെ നിന്നെ ഇടയ്ക്ക് അപ്പൊ അത്രയും നമ്മുടെ ആശയം മായയെ കുറിച്ച് പറയുന്നു. മായയുടെ പ്രത്യേകത എന്താണ്? അതൊരു ഇന്ദ്രജാലമാണ്. സാധാരണ ഇന്ദ്രജാലത്തെ പോലെയല്ല, അത് വളരെ വിപുലമായ ഒരു ഇന്ദ്രജാലമാണ്. അത് മറഞ്ഞ് പൂർണ്ണമായും രഹസ്യമായിട്ടിരിക്കുന്നതാണ്. എന്നാൽ അത് തെളിഞ്ഞിരിക്കുന്നതുമാണ്, നമ്മുടെ മുമ്പിൽ കാണുന്നതുമാണ്. അത് ജഗത്തിന്റെ കാരണവുമാണ്, ബീജവുമാണ്. ഇത്രയും മായ വിശേഷിപ്പിക്കുക. പക്ഷെ ഇങ്ങനെ പറയണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ആ വരെ അങ്ങ് മാറ്റം. എന്നാലും ഇങ്ങനെ ക്ലിയറായ ഒരു അർത്ഥം കൊടുക്കാം. നമ്മൾ ആ വരെ ഇട്ടുകൊണ്ട് ഒറ്റപ്പദമായി കഴിഞ്ഞ് ഇതാകെ കുഴയും. അത് അതെങ്ങനെയാണ് ആശയക്കുഴപ്പം വരുന്നതെന്ന് ശാസ്ത്ര സാറിന്റെ വ്യാഖ്യാനം വായിച്ചാൽ. കാരണം വ്യാകരണത്തിൽ സാറ് പിടിക്കുമ്പോൾ അർത്ഥം ശരിയാകുന്നു. പിന്നെ ബാക്കിയുള്ള വ്യാഖ്യാനങ്ങൾ നോക്കിയാൽ അവിടെ വ്യാകരണമില്ല, അർത്ഥവുമില്ല, രണ്ടുമില്ല. അതുകൊണ്ട് പ്രശ്നമില്ല. വായി തോന്നിയത് കോതയ്ക്ക് പോട്ട്. ഇത് ഈ എഴുതിയിരിക്കുന്ന അവരുടെ വ്യാഖ്യാനമായിട്ടൊന്നും ഒരു ബന്ധവും വരത്തില്ല. അവർക്കൊന്നും ഇത് വായിക്കുമ്പോൾ ഓരോന്ന് തോന്നും, അങ്ങ് എഴുതി വരും. ഇതുമായിട്ടൊന്നും ഒരു ബന്ധവും. മായ എന്നൂടെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് പലരും മായ മായ എന്നൊക്കെ പറയും. അധികം അതിൽ നിന്നൊന്നും കിട്ടത്തില്ല. അതൊന്നുമില്ല, വ്യാഖ്യാനങ്ങൾ വായിച്ചാൽ നമുക്ക് ഒരുപാട് ആശയങ്ങളൊക്കെ കിട്ടും. ഏത് വ്യാഖ്യാനവും, വ്യാഖ്യാനം വായിക്കുന്നതിന്റെ ദോഷമൊന്നുമില്ല. വ്യാഖ്യാനങ്ങളിലൊക്കെ ഒരുപാട് ഈ വേദാന്തം ഇങ്ങനെ ഒരുപാട് എഴുതി വയ്ക്കും. പിന്നെ പ്രശ്നം വരുന്ന എവിടെയാണ്? എവിടെയാണ് ഈ അവരെഴുതി വയ്ക്കുന്ന ആശയങ്ങൾ ഈ വരികളുമായി ബന്ധപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴാണ് കുഴപ്പം വരുന്നത്. അവിടെയാണ് പ്രശ്നം വരുന്നത്. അത് പൊരുത്തക്കേട് ശ്രദ്ധിച്ച് ഈ പദങ്ങളുടെ അർത്ഥമൊക്കെ ശരിക്കും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വ്യാഖ്യാനം വായിക്കുന്നുണ്ട്. അത് ശാസ്ത്രി സാറ് തുറന്ന് സമ്മതിക്കുന്നുണ്ട്, ഇതിനകത്ത് പ്രശ്നമുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ സാറിന്റെ ഭാഷയെക്കുറിച്ച് തന്നെ ബോധമുള്ളതാണ്, അതുകൊണ്ടാണ്. അതുകൊണ്ടാണ് സാറത് പറയുന്നത്. ഇങ്ങനെ ഇത് വ്യാഖ്യാനിക്കാൻ പോകുമ്പോൾ വ്യാകരണം നോക്കി പോകുമ്പോൾ പ്രശ്നമുണ്ട്. വ്യാകരണം ഒട്ട് വിടാൻ സാറിന് പറ്റത്തില്ല. ഒരു ഇവളിവിടെ ചേർന്നു, അങ്ങനെ വിപുലതയാർന്ന വിനോദവിദ്യമായ ഇവൾ വിഹിതയായി വിലസുന്ന വിശ്വരൂപം വിശ്വവീര്യം ആകുന്നു. അവിടെ നിർത്തണം. പിന്നെ അടുത്ത് എന്താണ്? ഇങ്ങ് അവതീർണയായിടം അവിടെ കാമിയൊന്നും ആവശ്യമില്ല. ഇവൾ തന്നെ അവയവം അണ്ടകടാഹ കോടിയാകുന്നു. ഇങ്ങ് അവതീർണയായിടും ഇവൾ തന്നെ അവയവം. ഇവളുടെ എന്ന് പറയുന്നതിന് പകരം ഇവൾ തന്നെ പറഞ്ഞല്ലോ, ഈ കവിതയിൽ എഴുതുമ്പോഴത്തേക്ക് ചില ഒപ്പിക്കലൊക്കെ വന്നാലേ കവിതയാകത്തുള്ളൂ. അവിടെ തന്നെ ആദ്യത്തെ വാ ആദ്യം വന്നു വിപ്പു, പക്ഷെ രണ്ടാമത്തേന് പോലെ രണ്ടാമത്തെ അക്ഷരമായിട്ട് എന്ത് വന്നു, വാ വന്നു. അങ്ങനെയും വരാം ഭാഷയിൽ, അങ്ങനെയൊക്കെയുള്ള വരാം. പക്ഷെ എന്നാലും കഴിയുന്നത്ര ഈ രണ്ടാം ഈ പ്രാസം ഒപ്പിക്കാൻ നോക്കും. അത് ചൊല്ലാനൊരു സുഖവും മനഃപ്പാഠം ചെയ്യാനൊരു സുഖവും അതാണ്. ആ വാ മാറിപ്പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പിടികിട്ട് എന്തോ തെറ്റിയെന്ന് മനസ്സിലാവും. അതിനുവേണ്ടിയിട്ടാണ് പഴയകാലത്ത് അങ്ങനെ കവിത. പിന്നെ എഴുത്ത് സാമഗ്രികൾ വന്നപ്പോൾ എന്ത് ചെയ്തു, അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് കടമ്മനിട്ടേക്ക് കവിത എഴുതിയപ്പോൾ എന്ത് ചെയ്തു, അവരിതെല്ലാം കളഞ്ഞു. അവരുടെ കവിതകളെന്നൊക്കെ പറയുമ്പോൾ പ്രാസം, അലങ്കാരം, വൃത്തം ഇങ്ങനൊന്നുമില്ല. അവർക്ക് ചില ആശയങ്ങൾ പറയണം. അത് പിന്നെ ഈ ബാക്കിയെല്ലാം വരുന്ന ചൊല്ലിയാണ് അതിന് കവിതയാക്കുന്നത്. ഒരു പ്രത്യേക രസത്തിൽ ചൊല്ലും, ചൊല്ലുമ്പോൾ അതിലൊരു താളത്തിലും ഈണത്തിലുമൊക്കെ ചൊല്ലും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഈ ശബ്ദങ്ങളിൽ വരത്തില്ല. അപ്പോൾ ഈ കുറച്ചുകൂടി അവർക്ക് ആശയത്തിൽ സ്വാതന്ത്ര്യം വരും. കാരണം ഈ നിയമങ്ങൾ അവർക്ക് നോക്കേണ്ട കാര്യമില്ല. വൃത്തം ശരിയായോ, അലങ്കാരം ശരിയായോ, മറ്റേ ശരിയോ, ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. അവർക്ക് അങ്ങനെയുള്ള കവിത എഴുതുന്നതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ അവർക്ക് ആശയ സ്വാതന്ത്ര്യമുണ്ട്. കടമ്മനിട്ടയ്ക്ക് ശേഷം വന്ന ആധുനിക കവികളെല്ലാം എന്താണ് എഴുതുന്നത്, ഇതാ ഒരു പുഴു പുഴ ഇങ്ങനെയൊക്കെ എഴുതി വയ്ക്കും. അപ്പോൾ അവരുടെ മനസ്സിലെന്തോ ഉണ്ട്. പിന്നെ അതെന്ത് ചെയ്യും, പുഴുവും പുഴയും ഒക്കെ അവർ ചൊല്ലി ഈണത്തിൽ ചൊല്ലി ആൾക്കാരെ രസിപ്പിക്കും. ആൾക്കാർ അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതൊരു പുതിയ ശൈലിയായി. പണ്ടത് അങ്ങനെയല്ല. പണ്ടങ്ങനെ ഇന്നത്തെ പോലെയുള്ള പഴയകാലത്ത് കവിത എഴുതി കഴിഞ്ഞാൽ ആടി കിട്ടുമായി. ഇന്ന് പറയുന്നത് എന്താണ്, ഞങ്ങൾക്ക് കൂടുതൽ നിയമങ്ങളില്ലാത്തതുകൊണ്ട് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഈ ആശയങ്ങളെല്ലാം പിന്നെ കേൾക്കുന്നവർ കണ്ടെത്തിക്കോളൂ. അതൊരു വിപ്ലവമാണോ, മാനവികതയാണോ, എന്തൊക്കെയാണ് എന്തൊക്കെയുണ്ടോ അതൊക്കെ അവർ കണ്ടെത്തിക്കോളും. പക്ഷെ പണ്ടത് നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ വായിൽ ഇങ്ങനെ പിടിക്കുന്നത്. ഒരു കണക്കിന് അത് ശരിയുമാണ്. ഭാഷയിൽ കടമ്പിടുത്തം പിടിക്കാതിരുന്നാലും അവർക്ക് ഗതി എഴുതി വെച്ചാൽ മതി. പിന്നെ അതിന് ചൊല്ലി പദ്യം നമ്മളില്ല, പാട്ട് പാട്ടൊക്കെ. അതെങ്ങനെയെന്ന് വെച്ചാൽ പഴയകാലത്ത് നാടൻ പാട്ടുകൾ, കൃഷിക്കാരും മറ്റും പാടി നിന്ന പാട്ടുകളുണ്ടല്ലോ, ആ ശൈലിയിലേക്കാണ് തിരിച്ചു പോയത്. അവർക്കെന്ന് വെച്ചാൽ അവർക്ക് ഇതുപോലെ ഒരു വർത്തമാനം പറയുന്നതാണ്, തമ്പുരാൻ വന്ന് പാടത്ത് നിന്ന് പരമ്പിൽ നിന്ന് അന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞത് അവരെന്ത് ചെയ്യും, ഒരു ഈണത്തെ ചൊല്ലി കവിതയായി. അത് തന്നെയാണ് പിൽക്കാലത്ത് ഇവരൊക്കെ ചെയ്തത്. ആ രീതിയിലേക്ക് മാറുകയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പൊ ഇവിടെ എങ്ങനെ ചെയ്യണം, ഇന്ന് അവതീർണയായിട്ടും ഇവൾ തന്നെ അവയവം അണ്ടകടാഹ കോടിയാകും.